ബ്രഹ്മാവതോ ബ്രഹ്മസ്വഭാവേ നോത്പത്യാദയെ സംഭവന്തി. തഥാപി അനുവചനീയ അനാദ്യ വിദ്യാഭ്യാസ ബ്രഹ്മസ്വഭാവോ അപരാധീന പ്രകാശോവി പ്രതിഭാൻ അവി എന്ന പ്രതിപാദിക അപരാധീന പ്രകാശിയ ദേഹേന്ദ്രാദിഭ്യോ ഭിന്നോ ഭാസത്തേ. ബ്രഹ്മാവഗതി ബ്രഹ്മസ്വഭാവമാണ്. ബ്രഹ്മാവതി എന്ന് പറയുന്നത് ബ്രഹ്മസാക്ഷാത്കാരം. ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അതിനെ ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറയുന്നതെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അവിദ്യയെ നശിപ്പിക്കുന്നു, അവിദ്യയെ നശിപ്പിക്കുന്നു. അപ്പൊ ഇന്ന് പഠിച്ചെന്തായാലും അതുപോലെ തന്നെ ആദി, ആദി എന്ന് പറഞ്ഞാൽ കാരണം, കാരണം. അനാദി എന്ന് വെച്ചാൽ നാ വിദ്യതെ ആദൃ യസ്യ, അതാണ് അനാദി. നാ വിദ്യതെ ആദി, ഏതൊന്നിനാണോ ആദി ഇല്ലാത്തത് അതാണ് അനാദി എന്ന് വെച്ചാൽ കാരണമില്ലാത്ത. ഇപ്പോ ഈശ്വരനാദി ജീവ ഈശോ വിശുദ്ധാചിത് തഥാ ജീവേശയോർഭിത അവിദ്യാതച്ചിതേർ യോഗ ഷഡസ്മാകം അനാദേഹം. കേട്ടിട്ടുണ്ട, അദ്വൈതികൾക്ക് ഇത്രയും കാര്യങ്ങൾ അനാദിയാണ്. അവിദ്യ മാത്രമല്ല, ജീവ ഈശോ വിശുദ്ധാചിത് തഥാ ജീവേശയോർഭിത അവിദ്യാതച്ചിതേർ യോഗ ഷഡസ്മാകം അനാദേഹ. പഠിച്ചിട്ടുണ്ടോ? കേട്ടിട്ടില്ല, ആരും കേട്ടിട്ടില്ല. വേദാന്ത പരിഭാഷ പഠിച്ചാണ്, വേദാന്ത പരിഭാഷ പഠിച്ചവർക്ക് ഓർമ്മയില്ല. ജീവൻ അനാദിയാണ്, കാരണമില്ല. ഈശ്വരൻ അനാദിയാണ്. ജീവ വിശുദ്ധാചിത്, വിശുദ്ധാചിത് നിരുപാധികമായ ബ്രഹ്മചൈതന്യം, ഉപാധികളും ഇല്ലാത്ത, അതും അനാദിയാണ്. ജീവ ഈശോ വിശുദ്ധാചിത് തഥാ ജീവേശയോർഭിത ജീവ ഈശ്വര ഭേദം, അതും അനാദിയാണ്. ഇതാന്ന് വെച്ച ഭേദം ഈ ജീവനും ഈശ്വരനും ഇങ്ങനെ പിരിഞ്ഞിരിക്കാൻ തുടങ്ങിയല്ലോ, എത്ര കാലമായി. അനാദിയാണ് വാസ്തവത്തിൽ ഒന്നാണെങ്കിലും അദ്വൈതം അനുസരിച്ച് എന്താണ്, ജീവനും ഈശ്വരനും ഒന്നുമല്ല. എന്നാലും അവരിപ്പൊ പിണങ്ങിയിരിക്കുകയാണ്. എത്ര കാലമായി പിണക്കം തുടങ്ങി? അനാദി. അതാണ് തഥാ ജീവേശ്വർഭിത അവിദ്യ. അവിദ്യാനാദിയാണ്, അതാണ് ഇവിടെ പറഞ്ഞത്. തച്ചിതേർ യോഗ, ആ അവിദ്യയും ഈ ചിത്തുമായിട്ടുള്ള സംബന്ധം, മായയും മായാവിയും തമ്മിലുള്ള ആ സംബന്ധം, അതും അനാദിയാണ്. അവിദ്യയും ചിത്ത് ബ്രഹ്മം തമ്മിലുള്ള കണക്ഷൻ, ഇത് ഇത്രയും അനാദിയാണ് അദ്വൈതികൾക്ക്. എന്നാലേ അദ്വൈതം പ്രക്രിയ ശരിയാവത്തുള്ളൂ. ജീവ ഈശോ വിശുദ്ധാചിത് തഥാ ജീവേശയോർഭിത അവിദ്യ തച്ചിതേർ യോഗ ഷഡസ്മാകം അനാദേഹ. ഇതൊക്കെ എന്താ പഠിച്ചിട്ട് മറന്നു പോകുന്നു? പഠിച്ചവരൊക്കെ മറന്നു. അപ്പൊ അനാദി എന്ന് പറയുന്ന ഒന്നല്ല, ആറ് സംഭവങ്ങള്. ഈ ആറ് സംഭവങ്ങളെ അനാദിയാക്കി വെച്ചുകൊണ്ട് മാത്രമേ അദ്വൈതം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തെ സമർത്ഥിക്കാൻ പറ്റൂ. ഏതെങ്കിലും ഒന്ന് അനാദി അല്ലെങ്കിൽ അദ്വൈതം കൊളാപ്സായി. അപ്പൊ അദ്വൈതം എന്ന് പറയുന്ന ആ സിദ്ധാന്തത്തെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ആരെന്നോ അതിനാധികായിരിക്കും. അദ്വൈത പ്രക്രിയയിൽ അങ്ങനെ ഇതിന് കാരണമില്ല. ജീവന് ഈശ്വരനും ഇങ്ങനെ എത്രയോ കാലമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു രണ്ടായിട്ട്. എന്താ അതിന് കാരണം? അനാദിയായിട്ട് അങ്ങനെ ഇരിക്കണം. അവയുടെ ഭേദം ബ്രഹ്മസത്യം ജഗത് നിത്യ ജീവോ ബ്രഹ്മൈവന പര എന്ന് പറയുന്നത് അവിടെ ആ വിദ്യ കൊണ്ട് അറിയുന്നില്ല എന്നുള്ള ഒരു കാരണം വരുന്നില്ല. ജീവനും ബ്രഹ്മമാണെന്ന് അറിയുക, ആ വിദ്യ കൊണ്ട് അറിയുന്നില്ല എന്നുള്ള ഒരു ഉത്തരം വരുന്നില്ല. ജീവനും ജീവൻ ബ്രഹ്മത്തെ എന്താണ് ബ്രഹ്മസത്യം ജീവൻ അഹം ബ്രഹ്മാസ്മി എന്ന് അറിയുന്നില്ല. അറിയുന്നില്ല അവരെ അവിദ്യ എത്ര കാലം കൊണ്ട് അറിയുന്നില്ലെന്നാണ്. ജീവനും അവിദ്യയും ഈശ്വരനും അവിദ്യ ഈ ഒരു യോഗവും അനാദിയെന്നാണ്. അവിദ്യയായിട്ടുള്ള ഈശ്വരന് ഈ ബ്രഹ്മത്തിന് ബ്രഹ്മത്തിൽ എത്ര കാലമായിട്ട് ചോദ്യം ഇതാണ്. ഇതൊക്കെ ഈ ഇവിടെയെല്ലാം ഈ അനാദി എന്ന് പറയുന്നത് ഈ ഒരു പ്രശ്നം വരുന്നത് കാലത്തെ കുറിച്ചുള്ള ചോദ്യം വരുമ്പോഴാണ്. എന്നു മുതല് അവിടെയാണ് അനാദി പറയേണ്ടി വരുന്നത്. കാലത്തെ കുറിച്ചുള്ള ചോദ്യം എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചുള്ള ചോദ്യമാണ്? ടൈം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പറയും, ഞാൻ മലയാളത്തിൽ കാലം എന്ന് പറഞ്ഞു. എന്താണോ നിങ്ങൾ ഒരു ഫിലോസഫിക്കലായി ചിന്തിക്കുന്നുണ്ട്, അതാ ഒരു കുഴപ്പം. അങ്ങനെ ഒരു ചിന്ത വരുന്നില്ല. ഒരു പക്ഷെ ഇവിടുത്തെ ഈ അടുക്കള വ്യവഹാരത്തിലൊക്കെ മുഴുകിപ്പോയോണ്ടായിരിക്കും മനസ്സ്. ചോദ്യം എന്തായിരുന്നു? അതായത് ഈ അനാദി എന്നുള്ള ഒരു പ്രശ്നം വരുന്നത് അനാദി അനാദി എന്ന് പറയുന്നതിന് കാരണം കാലത്തെ ആശ്രയിച്ചിട്ടാണ് ആ ചോദ്യം. എന്നു മുതൽ എന്നുള്ള ചോദ്യം വരുമ്പോഴാണ് സമാധാനം പറയാൻ വേണ്ടിയിട്ട് അനാദി എന്ന് പറയുന്നത്. ഈ എന്നു മുതലുള്ള എന്നുള്ള ചോദ്യം ശരിക്കും ചെന്ന് കൊള്ളുന്ന എവിടെയാണ്? കാലം എന്നല്ലേ പറഞ്ഞത്? അതെവിടെയാ ചെന്ന് കൊള്ളുന്നത്? കസ്വേഷൻ കാരണം എന്നിടത്താണ് ചെന്ന് കൊള്ളുന്നത്. കാരണം മനസ്സിലായോ? അപ്പോ ഈ കാരണത്തെ കുറിച്ച് ചോദിക്കുന്നിടത്താണ് അനാദി എന്നുള്ള പ്രശ്നം വരുന്നത്. അപ്പൊ അതിന് സിമ്പിൾ ആയിട്ടുള്ള ഉത്തരം എന്താണോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉത്തരം എന്ന് പറഞ്ഞപ്പോ അനാദിയെ കുറിച്ചുള്ള ചോദ്യം ചെന്ന് കൊള്ളുന്ന എവിടെ? കാലത്തെ കുറിച്ചുള്ള ചോദ്യം എവിടെ ചെന്ന് കൊള്ളുന്നു? കാരണത്തിൽ. ആ ഒരു ചോദ്യത്തിന് കാരണത്തെ കുറിച്ചൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഏറ്റവും എളുപ്പമായി മറുപടി പറയുന്നത് എന്തായിരിക്കും? പോരാ, സിമ്പിളായി പറയാൻ പറയുമ്പോ നിങ്ങൾ ഇങ്ങനെ വളഞ്ഞു ചിന്തിക്കുന്നു. ബ്രഹ്മൊക്കെ എത്ര കടുത്ത സാധനം. സിമ്പിളായി, വളരെ സിമ്പിളായി. കാരണമില്ല, കാരണത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് എന്ത് പറഞ്ഞാ മതി? കാരണമില്ല. എന്താ കാരണം? കാരണമില്ല അല്ലേ ഏറ്റവും സിമ്പിൾ അല്ലേ? ഏറ്റവും സിമ്പിളായി ഇത്ര. അതാണ് അനാദിക്ക് കാരണമില്ല എന്നർത്ഥം പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ അനാദി എന്ന് പറയുമ്പോ ആ കൺസെപ്റ്റിന്റെ പിന്നിൽ വരുന്നത് കാലസംബന്ധിയായിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിന്റെ എന്താണ് കാരണം? കാരണം എന്ന് പറയുന്നത് കാലവുമായി ബന്ധപ്പെട്ടാണ്. കാര്യം പിന്നീട് വരുന്നു, കാരണം മുമ്പ് വരുന്നതുമാണ്. അപ്പൊ പൂർവ്വകാലത്തെ കുറിച്ചാണ് ആ ചോദ്യം വരുന്നത്. മനസ്സിലായി? ഇപ്പൊ ഇവിടെ ചോദിക്കുന്നു അവിദ്യ, അവിദ്യയെ കുറിച്ച് ചിന്തിക്കുന്നു. അതിന്റെ പൂർവ്വകാലത്തെ സംബന്ധിച്ചൊരു ചോദ്യമാണ്, എന്താണ് അവിദ്യയുടെ കാരണം? അപ്പൊ സിമ്പിളായ വിധത്തിൽ അദ്വൈതി പറയണ എന്താണ്? കാരണമില്ല. പ്രശ്നം അപ്പൊ ബ്രഹ്മവും അവിദ്യയുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞു. അപ്പോ ഈ ബ്രഹ്മവും അവിദ്യയുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാകുന്നതിന് എന്താ കാരണം? കാരണമില്ല. കാരണമില്ല. എന്തുകൊണ്ടാണ് അത് ഇത്രയും സിമ്പിളാകുന്നത്? കാരണം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും. വേറെ ഒന്നിനെ കൂടെ അവിടെ കൊണ്ടുവരേണ്ടി വരും. ബ്രഹ്മവും അവിദ്യയും അല്ലാത്ത മൂന്നാമതൊന്നിനെ അതിന്റെ പിറകിൽ കൊണ്ടുവയ്ക്കേണ്ടി വരും. വീണ്ടും കുഴപ്പത്തിലാവും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ബ്രഹ്മവും അവിദ്യയും മതി, അതിന്റെ അതിനപ്പുറം ഇനിയൊന്നും വേണ്ട. അപ്പോ ഇത് ബ്രഹ്മവും അവിദ്യയും രണ്ടും കാരണമില്ലാത്തതാണെന്ന് പറഞ്ഞു. രണ്ടും തമ്മിൽ എന്തുകൊണ്ട് സംബന്ധം, കണക്ഷൻ എന്തുകൊണ്ട് വന്നു? ആ കണക്ഷന് കാരണമില്ല. ഇങ്ങനെ ഇത്രയും കാരണങ്ങളെ നിഷേധിച്ചു കഴിഞ്ഞാല് അദ്വൈതം എന്ന് പറയുന്ന ഇത് ഈ തത്വചിന്തയെ ഉറപ്പിച്ചു നിർത്താൻ പറ്റും. അല്ല, അദ്വൈതം എന്ന് പറയുന്ന എന്റെ അനുഭൂതിയാണ് അനുഭവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതൊന്നും ആരും വിവരമുള്ളവർ അംഗീകരിക്കില്ല. നിങ്ങളെയൊക്കെ പോലെയുള്ളവർ അംഗീകരിക്കും. നിങ്ങളിവിടെ ഈ മതപ്രഭാഷണത്തിൽ കയറി പറഞ്ഞു കളയും അദ്വൈതം. അതൊക്കെ എനിക്കറിയാം. അതൊക്കെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന കാര്യമാണ്, അനുഭൂതിയാണ് എന്ന് പറയും ചെയ്യും. അത് പറ്റില്ലല്ലോ. ഒരു വിഷയത്തെ അതിന് ശാസ്ത്രീയമായി ചർച്ച ചെയ്ത് ബോധ്യപ്പെടുത്തണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം സ്വീകരിക്കുന്നത്. അതിനാ സ്വീകരിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ആത്മാവിന് ആത്മാവിനെ ചിന്തിച്ചാ മതി. ആത്മാവ് എന്നു മുതലുണ്ട് ഈ ആത്മാവ് എന്ന് ചിന്തിച്ചാ മതി. എന്നു മുതലാണ് ഈ ആത്മാവ് ഉണ്ടായത്? ഉത്തരം കിട്ടുമോ? ഉത്തരം കിട്ടുമോ? എന്നു മുതൽ ആത്മാവ് ഉണ്ടെന്ന് ചിന്തിച്ചാ. തമിഴ് പാടിയിട്ടൊന്നും കാര്യമില്ല. തമിഴും മലയാളം എല്ലാം കണക്കിയല്ലേ? അതിനൊന്നും പ്രത്യേകിച്ചു. അതേന്നെ, തമിഴായാലും സംസ്കൃതമായാലും മലയാളത്തിലും എല്ലാം ഇതല്ല പറയുന്നത്. മലയാളം പഠിക്കുന്നത് അല്ല, തമിഴിരുന്നോട്ടെ. തമിഴിന് ഒരാള് വേണമല്ലോ നമുക്ക്. അപ്പൊ ആത്മാ അനാത്മാ ഏത് ഭാഷയിൽ പറഞ്ഞാലും ചിന്തിക്കണം. നമ്മളൊരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മള് കാണാതെ പഠിക്കും, ചിന്തിക്കത്തില്ല. ചിന്തിക്കാനുള്ള വഴക്കം നമ്മുടെ മനസ്സിനില്ല, ചിന്തിക്കണം. അപ്പൊ എന്നുപോലെ ആത്മാവുണ്ട് എന്ന് വെച്ചാൽ എന്ത് ഉത്തരം പറയും? അതിന് കാരണമില്ല. അതിനൊരു കാരണമില്ല. എന്നുപോലെന്ന് വെച്ചാൽ തുടക്കമില്ല. എന്നു മുതലെന്നുള്ളതിന് ഉത്തരം പറയണമെങ്കിൽ അതിന് തുടക്കം വേണം. അതിന് തുടക്കമില്ല. തുടക്കമുണ്ടെങ്കിൽ അവിടെ കാരണം വരും. കാരണമില്ല. അപ്പൊ അനാദിയാണ് ആത്മാവ്. അനാദിയാണ് ഈശ്വരൻ. അനാദിയാണ് ആത്മാവ് ഈശ്വരനും തമ്മിലുള്ള ഭേദവും അനാദിയാണ്. അനാദിയായത് ഇങ്ങനെ പിരിഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ട്? അതിന് കാരണമില്ല. ഭേദത്തിന് മനസ്സിലായോ? അപ്പൊ ആത്മാവും ഈശ്വരനും തമ്മിലുള്ള ആ ഭേദം, അത് അവിദ്യ ഉണ്ടെന്ന് പറഞ്ഞാലോ? ആത്മാവും ഈശ്വരനും തമ്മിലുള്ള ആ ഭേദം, അത് അവിദ്യ കൊണ്ടാണ് ഉണ്ടായത് എന്ന് പറഞ്ഞ അപ്പൊ കാരണം വന്നല്ലോ. അത് പറഞ്ഞ പോരെ? അവിദ്യ കൊണ്ടെന്ന് പറഞ്ഞാൽ പ്രശ്നം തീരത്തില്ലേ? എന്തുകൊണ്ട്? അവിദ്യക്ക് അനവിദ്യ അനാദിയാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ആ വിദ്യ കാരണമായി സ്വീകരിച്ചാൽ മതി. അനാദിയ വിദ്യ കാരണം അനാദിയായതുകൊണ്ട് കാര്യം അനാദിയാവണമെന്നില്ല. കുടം അതിന് കാരണം മണ്ണല്ലേ? കുടം അനാദിയല്ല. അത് അത് തെറ്റായി ആത്മോദേശത്തിന്റെ ഒരു പദ്ധതി ഗുരുകുലങ്കാരം മുഴുവൻ തെറ്റായി ഭാഷ അറിയാത്തതുകൊണ്ടാണ് തെറ്റായി വ്യാഖ്യാനം. അനാദി കാര്യമൊന്നും ഒരു ഭാഗത്തൊരു എവിടെയാണോ ശ്ലോകത്തിലാണോ ആത്മോപദേശത്തിന് അനാദി കായിക എന്റെ തുടക്കം തുടക്കമാണ് ചോദിച്ച അവസാനം ഉണ്ട് അനയരും വാഴിയിലുണ്ട് അനന്തമായ കല്യ ഇത് അനാദി അവിടെ നിർത്തണം. അനാദി കാര്യമില്ല, കാര്യം എന്ന് പറയുന്നത് സാധ്യമാണ്. അനയരും ആഴിയിലുണ്ട് മായാകല്യ ഇത് അനാദി. മായയാണ് അനാദി. കാര്യമാകും സല്ലിന്റെ രസാദി. കാര്യമാണെന്ത്? സല്ലിന്റെ രസം. ഇതല്ല. ഇതൊരു ദിവസം ഞാൻ പന്മന് വെച്ചത് മുനിനാരായണ പ്രസാദനോട് പറഞ്ഞു. മുനിനാരായണനോട് പറഞ്ഞപ്പം പുള്ളിക്ക് അതൊരു വലിയ ഇതായി. ഞാൻ പറഞ്ഞു ഗുരു നാരായണൊക്കെ ഇത് വ്യാഖ്യാനിച്ചിരിക്കുന്നത് തെറ്റിച്ചാണ്, ശരിയായി അന്വയിച്ചല്ല വ്യാഖ്യാനിക്കുന്നതെന്ന് പറഞ്ഞു. അവ പുള്ളി പറഞ്ഞു അത് കുട്ടി പറഞ്ഞോനെയും പറയാം, സാറ് പറഞ്ഞോനെയും പറയാം. ഞാൻ പിന്നെ എതിർക്കാലം പോയില്ല. എന്നോട് ഒരു ഒരു മാസം ഒന്ന് രണ്ടു മാസം താമസിച്ചിരുന്നു അവിടെ ചികിത്സക്കായിട്ട്. അങ്ങനെ താമസിച്ചപ്പോ ഒരു ദിവസം ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞു. തെറ്റായിട്ടാണ് ഈ വ്യാഖ്യാനം എന്ന് പറയുന്നത്. അന്വേ ശരിയല്ല എന്ന് പറഞ്ഞു. അനാദി കാര്യം എന്ന് വെച്ചാൽ സാധ്യമാണ്. ആദ്യമുള്ളതിനാണ് എന്ത് പറയുന്നത്? കാര്യം. അനാദി ഒരിക്കലും കാര്യമാകത്തില്ല. ഉദാഹരണം അവിദ്യ തന്നെ, അത് കാര്യമില്ല. ആത്മാവ് അനാദിയാണ്, ഇതൊക്കെ അനാദിയാണ്. അപ്പൊ അനാദി കാര്യമെന്ന് അങ്ങനെ പറയും. പാട്ട് പാടുമ്പോ അങ്ങനെ പാടാം, അർത്ഥം പറയുമ്പോ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. പുള്ളിക്ക് അത് പുള്ളിയുടെ ഈഗോയെ ഹർട്ട് ചെയ്തു. ഞാൻ ഗുരു എന്നെ തിരുത്താൻ വേറെ ആരെന്നൊക്കെയുള്ള ചിന്ത മനസ്സിൽ മനുഷ്യരുടെ. നിങ്ങളിപ്പോ എന്നെ തിരുത്താൻ ഞാൻ സഹിച്ചു തരൂ. സഹിക്കുന്നുണ്ട്. നടരാജ ഇന്ത്യൻ വേദാന്തത്തെ കുറിച്ചുള്ള ഗ്രാസ്പിംഗ് അത് മാത്രമല്ല, പ്രശ്നം ഭാഷയുടെ പ്രശ്നം. ഭാഷ വായിക്കുമ്പോ അങ്ങനെ തോന്നും, അനാദി കാര്യം എന്ന് തോന്നും. അനാദിയും കാര്യം രണ്ടാണെന്നുള്ള ബോധം ഉണ്ടാകും. സത്തായി നിന്നുണ്ട് ഒരു ചിത്തായി എന്ന് പറയുന്നത് സത്തായി അർത്ഥമാക്കാണ്. സത്തായി അങ്ങനെയൊക്കെ വരുന്നിടത്തെ തിരിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇത്തിരി മാറ്റിയിട്ട് വ്യാഖ്യാനിച്ചാലും നമുക്ക് അതിനെയൊക്കെ ജസ്റ്റിഫൈ ചെയ്യും. ഇതങ്ങനെയല്ല. അനാദി വേറെയാണ്, കാര്യം വേറെയാണ്. കാര്യം എന്നുള്ള വാക്കിന് സാധി എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് മനസ്സിലായോ? അതുകൊണ്ടാണ് വ്യത്യാസം വരുന്നത്. അനാദിയുടെ നേരെ ഓപ്പോസിറ്റ് വാക്കാണത്. ഇവിടെ അനാദി കല്യാണം പറഞ്ഞത് സ്വാമി കല്യാണം സാമർത്ഥ്യം. സാമർത്ഥ്യം ആ സാമർത്ഥ്യം ഇപ്പൊ അനാദിയാണോ? ആ അത് മായ. മായാ സാമർത്ഥ്യം എന്ന് പറഞ്ഞത് മായ സാമർത്ഥ്യം. അതാ അനാദി. അനാദിയുടെ ഓപ്പോസിറ്റ് വാക്കാണ് കാര്യം എന്ന് പറയുന്നത്. അത് രണ്ടും പരസ്പര വിരുദ്ധമായ വാക്കുകളാണ്. അനാദി കാര്യം എന്ന് പറഞ്ഞാൽ അത് വിരുദ്ധമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അവിടെ അനാദി കാര്യമാകും സെല്ലിന്റെ രസാദി. മായയെ കുറിച്ച് പറയണേ ഇത് കല്യ തുടക്കം അങ്ങനെയാണ്. അലയറും ആഴിയിലുണ്ട് ഉണ്ട് അനന്ത മായാകല കല മായാ സാമർത്ഥ്യം ഇത് വലിയ സാമർത്ഥ്യം അനാദിയാണെന്ന് പറയാം. ഇത് അനാദിയാണ് ആ മായാകല. ഇത് വളരെ സ്പഷ്ടമാണ്, ഇത് അവർക്കങ്ങനെ തെറ്റിപ്പോയി. നമുക്കിത് വളരെ ക്ലിയറായ ഈ ഇത് സാമർഥ്യം എന്ന് പറയുന്നത് അനാദിയാണ്. മായാകല ഇത് കല്യ, ഇതാണ് സാമർഥ്യം. എന്തിനുള്ള കാര്യങ്ങളെ സൃഷ്ടിക്കുന്നതിനുള്ള സാമർഥ്യം. ഇത് ശരീരസ്വാദി ശരീരമേന്തി നാനാ ഉലക് ഉരുവായി ഉരുവായി എന്ത് സാമർഥ്യം മായയുടെ കഴിവ്. പക്ഷേ ഇത് വളരെ സ്പഷ്ടമാണ്, ആരെങ്കിലും പഠിപ്പിച്ചു തന്നാൽ ഇത് വളരെ സ്പഷ്ടം. ഇപ്പൊ നമുക്ക് സ്പഷ്ടം, പക്ഷെ മറ്റവരിത് അംഗീകരിക്കുന്നു. അത് ഗുരുവായ പിന്നെ തിരുത്താൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എപ്പോഴും ശിഷ്യനായിരിക്കും. ഒരിക്കലും ആചാര്യനാകരുത്. ആചാര്യനായി കഴിഞ്ഞാലേ, അതുകൊണ്ടാണ് ഒരിക്കലും ശിഷ്യന്മാരുണ്ടാകരുത്. ശിഷ്യന്മാരുണ്ടായാൽ ഭയങ്കര തലവേദനയാണ്, മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് ശിഷ്യന്മാരൊന്നുമില്ല. പിന്നെ ആരാ ഉള്ളത്? കുറെ പിള്ളേര്. ശിഷ്യന്മാരൊന്നു കഴിഞ്ഞാൽ ഗുരുവാകും, ഗുരുവായി കഴിഞ്ഞാൽ തലക്കനം വരും. തലക്കനം വന്നു കഴിഞ്ഞാൽ ഒന്നും കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര പ്രശ്നമാകും. അതുകൊണ്ട് ഒരിക്കലും ഗുരുവാകാൻ ആചാര്യനാകാൻ ശ്രമിക്കരുത്. വലിയ അപകടമാണ്. വാസ്തവം അതാണോ? എന്തെന്നറിയാം, ഈ നാരായണ ഗുരു എന്ന് ഗുരുദേവൻ ഗുരു എന്ന് എഴുതിയത് കൊണ്ടാണ് ഇവരെല്ലാം ഗുരുവായത്. വാസ്തവത്തിൽ നാണു ആശാൻ എന്നുള്ളതിനെ ഗുരു സംസ്കൃതത്തിയാക്കിയാണ് ഗുരു എന്ന്, മനസിലായോ? അവിടെ പള്ളിക്കൂടത്തിൽ പിള്ളേരെ പഠിപ്പിച്ചപ്പോ അഞ്ചുതെങ്കില് കുടില് കെട്ടി പിള്ളേരെയൊക്കെ സംസ്കൃതം പഠിപ്പിച്ചപ്പോ പിള്ളേരെല്ലാം എന്ത് ചെയ്തു, എല്ലാരും കൂടെ ചേർന്ന് ഒരു പേരിട്ട് നാണു ആശാൻ. അപ്പോ പിന്നീട് വന്നു കഴിഞ്ഞപ്പോ ഈ വ്യവഹാരത്തിൽ എഴുത്തുകൂത്തിലൊക്കെ വേണ്ടി വന്നപ്പോഴത്തേക്ക് അങ്ങനെ പ്രസിദ്ധമായപ്പോ അന്ന് ഇതുപോലെ ആധാർ കാർഡൊന്നും ഇല്ലല്ലോ. ഗുരു എന്ത് ചെയ്തു, ആശാൻ എന്നുള്ളതിനെ ഗുരു എന്നാക്കി, നാരായണ ഗുരു എന്നാക്കി, ഇത്രയേ ഉള്ളൂ. അതൊരു സ്ഥാനപ്പേരൊന്നുമല്ല, എന്നുവെച്ചാൽ ഗുരു അഭിമാനിച്ച ഒരു കാര്യമൊന്നുമല്ല. ഗുരുവിനത് ഉണ്ടെന്ന് ബാക്കിയുള്ളവർ ഭ്രമിക്കുന്നതാണ്, അങ്ങനെ ഒരു അഭിമാനം ഉണ്ടെന്ന്. ഗുരുവിനതില്ല. അതുകൊണ്ട് സ്വന്തം പേരിന്റെ കൂട്ടത്തിൽ നടരാജ ഗുരു എന്ന് എഴുതേണ്ട കാര്യമില്ല. നടരാജൻ ആശാൻ, പിന്നെ തീർത്ഥാടനത്തിലൊക്കെ പ്രസംഗിക്കാൻ പറ്റത്തില്ല. പക്ഷെ നിത്യേന ഗുരു അതെടുത്ത് കളഞ്ഞു. നിത്യേന നിത്യം എന്ന് എഴുതത്തുള്ളൂ. അവസാനം മനസ്സിലായി പുള്ളിക്ക് ഗുരു ആവശ്യമില്ലാത്തതാണ്. പുള്ളി അവസാനം നിത്യ ഇത്ര എഴുതത്തുള്ളു. ആ ഗുരു പുള്ളി പുള്ളി കുറച്ച് സൈക്കോളജി പഠിച്ച ആളാണല്ലോ, അതുകൊണ്ട് മാറ്റി. അപ്പൊ അതിന് കാര്യമില്ല. പിന്നെ ചെയ്യെന്താണ്, സ്വാമിമാരൊക്കെ പേരിന്റെ കൂട്ടത്തിൽ സ്വാമി എന്ന് എഴുതുന്നില്ല, അതുപോലെ സ്വാമിക്ക് പേരും ഗുരു എന്ന് എഴുതാം, അതിന് കുഴപ്പമൊന്നുമില്ല. അത്രയേ ഉള്ളൂ. അല്ല, അധികം കഴിഞ്ഞാൽ ഗുരുത്വം എന്ന് പറയുന്ന മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അത് അഭിമാനം ഉണ്ടാക്കും, പിന്നെ ഒന്നും തിരുത്താൻ പറ്റത്തില്ല. തിരുത്താൻ കഴിയാതെ വരും, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എഴുതിയാ പിന്നെ തിരുത്താൻ പറ്റും. അതുകൊണ്ട് അനാദിയെ കുറിച്ചാണ് പറഞ്ഞത്. അതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അനാദി എന്താണ് ഇവിടെ പറയുന്നു? അനർവചനീയ അനാദി അവിദ്യാവശാ, അവിദ്യ കൊണ്ട് ബ്രഹ്മസ്വഭാവോ, ബ്രഹ്മസ്വരൂപം അപരാധീന പ്രകാശോ. ബ്രഹ്മസ്വരൂപം എന്ന് പറയുന്നത് എന്താണ്? അപരത്തിന് പരത്തിന് അധീനമായത്, അതിനെ പരാധീനം എന്ന് പറയും. പരത്തിന് അധീനമായത് പരാധീനം, പരത്തിന് അധീനമല്ലാത്തത് അപരാധീനം. മനസ്സിലായോ? പരത്തിന് അധീനമല്ലാത്തത് അപരാധീനം. അപരീത അപരാധീനമായ പ്രകാശം എന്ന് പറഞ്ഞാൽ അപരാധീനമായ പരത്തിന് അധീനമല്ലാത്ത പ്രകാശം എന്ന് വെച്ചാൽ അറിവ്. അപ്പം മറ്റൊന്നിനും അധീനമല്ലാത്ത അറിവ് അതാണ് അപരാധീന പ്രകാശം. ഇതിനാണ് സ്വയം പ്രകാശം എന്ന് പറയുന്നത്. സ്വയം പ്രകാശം. അപ്പൊ അദ്വൈതികള് വിഷ്ടാദ്വൈതികള് ഇവരെല്ലാവരും അറിവിനെ എങ്ങനെ കണക്കാക്കുന്നു? സ്വയം പ്രകാശം. മനസ്സിലായോ? എന്നുവെച്ചാ അറിവിനെ അറിയുന്നതിന് മറ്റൊന്നിന്റെ ആവശ്യമില്ല. അറിവ് സ്വയം അറിവായി തന്നെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് അറിവിന് മാത്രമുള്ള ഒരു സവിശേഷതയാണ്. വേറൊന്നും ഈ ഒരു ശേഷിയില്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ. സൂര്യൻ പ്രകാശിക്കുന്നുണ്ട്. അപ്പൊ സൂര്യനെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ അത് പ്രകാശിക്കുന്നതാണെങ്കിൽ നമുക്ക് കണ്ണ് വേണം. പുറമെയുള്ള സൂര്യന്റെ തന്നെ പ്രകാശം വേണം, എന്നാലും സൂര്യന് കാണാൻ പറ്റും. അല്ലേ? സൂര്യന്റെ തന്നെ ഭൂമിയിൽ വന്ന പ്രകാശം കൊണ്ടാണ് നമ്മൾ സൂര്യനെ കാണുന്നത്. അതിന് നമ്മുടെ കണ്ണും വേണം. കണ്ണിനെന്ന് വെച്ചാൽ കണ്ണിന്റെ ജീവനുള്ള ശരീരത്തിൽ കണ്ണ് വേണം. ശരിക്കും എന്താണ് സൂര്യന്റെ പ്രതിബിംബം കണ്ണിൽ പതിച്ചിട്ട് സൂര്യനെ കാണുന്ന ആരാണ്? ആരാണ് സൂര്യനെ കാണുന്നത്? രക്ഷയില്ല. സൂര്യനെ കാണുന്ന ആരാണ്? നമ്മളെല്ലാരും കൂടെ ചേർന്നു. ഇത്രയും കാലം ഞാനിതൊക്കെ പറഞ്ഞിട്ടും ബ്രെയിനാണ് കാണുന്നത്. ഇതുവരെ നിങ്ങൾ ലൈനിലേക്ക് ചിന്തിച്ചു വരുന്നില്ലല്ലോ. എവിടെയോ പോയില്ല. നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന ഒരു പ്രോസസ്സിംഗ് കൊണ്ടാണ് നമ്മൾ സൂര്യനെ കാണുന്നത്. കാണുന്നത് ബ്രെയിനാണ്, അല്ല കണ്ണല്ല. കണ്ണെന്ന് പറയുന്നത് ഈ കാണുന്ന സാധനം അതിന്റെ പ്രതിബിംബത്തെ ഗ്രഹിക്കുന്ന ഒരു പാട, അത്രയേ ഉള്ളൂ. അതിന് സൂര്യനെ കാണാൻ പറ്റില്ല. അതിലൂടെ അങ്ങ് ഉള്ളിൽ പോയി നമ്മുടെ ഇവിടെയാണ് കാണുന്ന സാധനം ഇരിക്കുന്നത്, നേരെ ബാക്ക് സൈഡിൽ. അവിടെ ചെന്ന് അവിടെ ചില പ്രോസസ്സിംഗ് നടക്കുമ്പോഴാണ് സൂര്യനെ നമ്മൾ കാണുന്നത്. സൂര്യന്റെ കാഴ്ച എന്ന് പറയുന്നത് അതാണ്. ബ്രെയിനാണ് കാണുന്നത്. അത് മാത്രമല്ല, കേൾക്കുന്നത് ബ്രെയിൻ, മണക്കുന്നത് ബ്രെയിൻ, കാണുന്നത് ബ്രെയിൻ, രുചിക്കുന്നത് ബ്രെയിൻ, ചിന്തിക്കുന്നത് ബ്രെയിൻ, എല്ലാം നമ്മുടെ ബ്രെയിനാണ്. ഇനിയെങ്കിലും ഇതൊന്ന് മനസ്സിലാക്കി വരും. ഈ ബ്രെയിൻ എന്ന് പറയുന്നത് മാറ്ററാണെന്നും അത് ജഡമാണെന്നും ഉറച്ച് ഇരിക്കുന്ന ആൾക്കാരാണ് എന്നെ പറഞ്ഞിരിക്കുന്നത്. ഈ ബ്രെയിൻ ബ്രെയിൻ സ്വാമിയൊക്കെ പറഞ്ഞത് അങ്ങോട്ട് പിന്നെ ബ്രെയിനിനെ കുറിച്ച് എന്ത് പറയുന്നു? മാറ്ററാണ് ജഡമാണ്, അത് അത് അതിന് എന്താ പറയുന്നത്, എന്നൊക്കെയാണ് പഠിച്ചത്. ആണല്ലോ, അതിനെന്താ കുഴപ്പം? ബ്രെയിൻ ജഡമാണ്, മനസ്സിലായോ? അതായത് ഈ കാണുന്ന സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെയൊക്കെ എന്ത് സാധനം കൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത്, അതേ സാധനം കൊണ്ട് തന്നെയാണ് നമ്മളെ ബ്രെയിനിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനും ഒരു വ്യത്യാസമില്ല. അതുകൊണ്ടെന്താ ബോധത്തെ വേണ്ടെന്നാര് പറഞ്ഞു? ബ്രെയിനിന്റെ ഒരു പ്രോസസ് കൊണ്ട്. അതായത് ഒരു വൃത്തി പോയിട്ട് അതിനെ ആ എലിമെന്റ്സ് ചെയ്യുന്ന ചൈതന്യമാണെന്നും ആ ചൈതന്യത്തിലാണ് എല്ലാം അറിയുന്നതും എന്നുള്ള ഒരു ഇതാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഈ ചൈതന്യമില്ലെങ്കിൽ ഈ ബ്രെയിന് പോലും പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അൾട്ടിമേറ്റായിട്ട് ചൈതന്യം എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിൽ എന്ത് പറയും ചൈതന്യം എന്ന് പറഞ്ഞ? പ്രകാശം. പ്രകാശോ? അത് സൂര്യന്റെ പ്രകാശമല്ലേ, ഇതിന്റെ പ്രകാശമല്ലേ, അതാണ് ചൈതന്യം. ചൈതന്യം എന്ന് വെച്ചാൽ ആത്മാ അഹം ഞാൻ, എന്ന് പറഞ്ഞാലൊന്നും ആൾക്കാർക്ക് മനസ്സിലാവില്ല. ചൈതന്യത്തിന് അറിവ്, ചൈതന്യം അറിവ് മനസ്സിലായോ? അപ്പോ ഇനി വ്യക്തമായിട്ട് മനസ്സിലായിക്കോ. ഈ അറിവ്, അതായത് ഞാൻ മേലോട്ട് സൂര്യനെ നോക്കിയിട്ട് പറയുന്നത് സൂര്യനാണ് എന്ന് ഞാൻ പറയുന്നില്ലേ, ഇങ്ങനെ എന്റെ ശബ്ദപ്രയോഗം, ഇത് ഞാനൊരു വാക്യം പ്രയോഗിക്കുകയാണ്, എന്താണ് ഇത് സൂര്യനാണ്, ഇത് അറിവല്ല, ഇത് പിന്നെ എന്താണ്, ഇത് സൂര്യനാണ്, ഇതെന്താണ്? ഇതൊരു വാക്യം. ഇത് സൂര്യനാണെന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വാക്യമാണ് അല്ലേ. ഇങ്ങനെ ഒരു വാക്യം സൂര്യനെ നോക്കിയിട്ട് ഞാൻ പറയണമെങ്കിൽ എന്റെ ഉള്ളിൽ എന്ത് വേണം? ഇത് സൂര്യനാണെന്നുള്ള ഒരറിവ് ഉണ്ടാകണം, എന്നാലേ എനിക്ക് പറയാൻ പറ്റൂ. അങ്ങനെ ഒരു സൂര്യനാണെന്ന് പറയുന്ന ഒരറിവ് ഉണ്ടാകണമെങ്കിൽ ഈ സൂര്യന്റെ പ്രതിബിംബം എന്റെ കണ്ണിൽ പതിഞ്ഞിട്ട് അതെന്റെ ബ്രെയിനിൽ പോയിട്ട് അവിടെ ഒരു പ്രോസസ്സ് നടക്കണം. ഇതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇല്ല, ഇത്രയേ ഉള്ളൂ. അപ്പോ അങ്ങനെ ഒരു പ്രോസസ്സ് എന്റെ ബ്രെയിനിൽ നടക്കുമ്പോ മനസ്സിലായോ, നിങ്ങൾക്ക് ഇത് സൂര്യനാണെന്നുള്ള അറിവുണ്ടാകും. ഇനി ഇങ്ങനെ ഒരു പ്രോസസ്സ് നടന്നാലേ അറിവുണ്ടാകുമോ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാ, എന്റെ ഈ ബ്രെയിനില് ഒരു പ്രോസസ്സ് നടന്നാലേ ഈ അറിവുണ്ടാവും എന്ന് 100% ഉറപ്പായ കാര്യമാണ്. എന്തുകൊണ്ട്? എന്റെ ആ ഭാഗത്ത്, ഈ ഭാഗത്ത് ഒരു സാധനമുണ്ട്, ഇതിനെന്തെങ്കിലും കേടുപറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇത് സൂര്യനാണെന്നുള്ള ഒരു അറിവ് എനിക്കുണ്ടാവും. അതേ തന്നെ, എന്നുവെച്ചാ പ്രോസസ്സ് നടക്കത്തില്ല. അപ്പൊ ഇത് സൂര്യനാണെന്ന് എനിക്ക് അറിവുണ്ടാകത്തില്ല, എനിക്ക് എന്താണ് അങ്ങനെ ഒരു വാക്യം പ്രയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്നെ കുറിച്ച് പറയും, ഞാൻ ബ്ലൈൻഡാണ്. അപ്പോ ശരിക്കും കാണുന്ന ആരാണ്? ബ്രെയിനിന്റെ പ്രോസസ്സിനാണ് നമ്മൾ കാണലെന്ന് പറയുന്നത്, മനസ്സിലായോ? കണ്ണുകൊണ്ട് അല്ല. ഇനി കാഴ്ചയില്ലാത്തവനും വേണമെങ്കിൽ പറയാം ഇത് സൂര്യനാണ്, മേളില് സൂര്യനുണ്ടെന്ന് പറയാം. എങ്ങനെ? അനുമാനമൊന്നും കാഴ്ചയില്ലാത്തവൻ എങ്ങനെ പറയും ഇത് സൂര്യനാണെന്ന്? ഭാവന സയൻസ് പഠിച്ചു തന്നെ പറ്റും. സൂര്യന്റെ ചൂട് ദേഹത്തടിക്കുമ്പോഴത്തേക്ക്, സ്കിന്നിൽ അടിക്കുമ്പോ, ഇവനിങ്ങനെ വർഷങ്ങളായിട്ട് സൂര്യന്റെ ഈ പ്രകാശം അടിക്കുന്നതും ഇത് ഇല്ലാതാകുന്നതും അവന് പരിചയമായി കഴിയുമ്പോ അവൻ പറയാ, ഇന്ന് സൂര്യൻ നല്ല ചൂടാണല്ലോ, സൂര്യൻ പ്രകാശിക്കുന്നു എന്ന് അവൻ പറയും. സ്പർശനം, സൂര്യന്റെ സ്പർശം ദേഹത്ത് വരുമ്പോ ചൂടനുകൊണ്ട് അതും ബ്രെയിനിലെ പ്രോസസ്സിൽ കൂടെ. കാരണം ഈ സെൻസേഷൻ ഇത് എന്ത് ചെയ്യുന്നു, ഇവിടെയുള്ള നെർവ്സുകള് അവന്റെ ബ്രെയിനിലെത്തിക്കുന്നു, അവിടെ ഒരു പ്രോസസ്സ് കിടക്കുന്നു. എന്നിട്ട് അവൻ പറയും, എന്തെങ്കിലും കാരണവശാല് ഇപ്പൊ ഒരു തീ പൊള്ളലേറ്റെന്ന് വെച്ചോ, തീ പൊള്ളലേറ്റ് ഈ തൊലി പോയി കഴിഞ്ഞാ, അതിന്റെ സെൻസേഷൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാ, പിന്നെ അവനത് പറയാൻ പറ്റില്ല, സൂര്യനാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോ ഈ നെർവസുകൾ ശരിക്ക് ബ്രെയിനിലെത്തിക്കഴിഞ്ഞാൽ മാത്രമേ അല്ലേ, അതിലെ എന്താണ് ഈ ബ്രെയിൻ പാരലൈസ് ആവുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ ചൂടുവെള്ളത്തിൽ കൈ വെച്ച് അറിയത്തില്ല, കൈ പൊള്ളിപ്പോവും, അഴുകിപ്പോവും, ബന്ധുപോവും. എന്തുകൊണ്ട്? ആ നെർവസുകളെല്ലാം ചത്തുപോയി, സെൻസേഷൻ തലച്ചോറിലെത്തത്തില്ല. തലച്ചോറിലെത്തിയില്ലെങ്കിൽ അവർക്ക് അറിയാൻ പറ്റില്ല. ഡയബറ്റിക്സുകാരെ കാലിങ്ങനെ മുറിക്കും, മനസ്സിലായോ? ഈ കാല് സ്ഥിരം ഡെയിലി 3-4 കാല് മുറിക്കുന്ന ഒരു ഡോക്ടറിന്റെ പരിചയക്കാരനാണ്. പുള്ളി പറയും അവർക്ക് അനസ്തേഷ്യ പോലും വേണ്ട, കാല് ധൈര്യമായിട്ട് ഒരു വാളുണ്ടെന്ന് വെച്ച് ധൈര്യമായിട്ട് അങ്ങ് മുറിച്ച് മാറ്റ, കാരണം ഒന്നും അറിയത്തില്ല. അപ്പോ എന്തുകൊണ്ട്? അവിടെ അറിയിക്കുന്ന ആ നെർവസ് സിസ്റ്റം അത് ബ്രെയിനിലെത്തുന്നില്ല. അപ്പോ അത് അറിയിക്കുന്ന ആര്? ബ്രെയിനാണ്, മനസ്സിലായോ? ബ്രെയിൻ ഉണ്ടെങ്കിലും ഈ സംഗതിയാണ്. അപ്പൊ ബ്രെയിനാണ് നമുക്ക് ബോധത്തെ ഉണ്ടാക്കുന്നത്, ഇത് മനസ്സിലാക്കുന്നതിന് ഈ വേദാന്തം ഒന്നും പഠിക്കണ്ട. പത്താം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം. പക്ഷെ പത്താം ക്ലാസ് വരെ നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? നിങ്ങളൊക്കെ പഠിച്ച, ഞാൻ പഠിച്ചായിരുന്നു, നിങ്ങളൊക്കെ പഠിച്ച എന്തിനു വേണ്ടിയിട്ട്? ഈ മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. മാർക്ക് പഠിക്കുമ്പോൾ അറിവുണ്ടാകും, അതൊന്നും മനസ്സിൽ പതിയത്തില്ല. പഠിക്കും മാർക്ക് വാങ്ങിക്കും കളയും. എന്താണ് പഠിച്ചതെന്നുള്ള അവന്റെ ഉള്ളിൽ തട്ടത്തില്ല. അതുകൊണ്ടാണ് കുഴപ്പം. ഇല്ലെങ്കിൽ ഇതൊക്കെ പത്താം ക്ലാസ്സിനകം തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്നാ പിന്നെ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? ഞാൻ പത്താം ക്ലാസ്സിൽ തോറ്റവനാണ്. എന്താ വിശ്വസിക്കുന്നില്ലേ? ഞാൻ പത്താം ക്ലാസ് വരെ ഒന്നും പഠിച്ചില്ല, എനിക്ക് പഠിപ്പിൽ വിശ്വാസമില്ലായിരുന്നു. അതൊക്കെ പിന്നെ പാസ്സായി, അതൊക്കെ പാസ്സായ ശരി തന്നെയാണ്. പക്ഷെ ഞാൻ പഠിച്ചിട്ടില്ല. ആവശ്യപരം പോരെന്നൊക്കെ പഠിച്ച് പാസ്സാകുന്നു എന്നുള്ളതല്ലാതെ ഞാൻ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ എനിക്കതുകൊണ്ട് അതിന്റെ അറിവില്ല. നിങ്ങളങ്ങനെയല്ല, വലിയ മാർഗം വെച്ച ആളാണ് പത്താം ക്ലാസ്. അല്ലേ? ഉണ്ടോ 420 മാർക്കോ? നല്ല മാർക്കല്ലേ? എന്നിട്ട് ഡിസ്റ്റിങ്ഷൻ ഉണ്ടോ? എന്തായാലും നല്ല മാർക്ക് വാങ്ങിച്ച് പാസ്സായ 196. ഞാൻ മാത്സിന് സാധാരണ സ്ഥിരം വായിക്കുന്നത് 0 ആണ്. 0 കാരണം 96 മാർക്ക് വാങ്ങിച്ചാണ്. അപ്പൊ പഠിക്കുന്ന എന്ത് ചെയ്യണം? ഉള്ളിലിരിക്കണം. ഉള്ളിലിരുന്നാലേ പറ്റും. അങ്ങനെ പഠിക്കും. അതുകൊണ്ട് എന്താണ് ഈ അപരാധീന പ്രകാശം എന്ന് വെച്ചാൽ, പരാധീന പ്രകാശം എന്ന് വെച്ചാൽ പ്രത്യേകം മനസ്സിലാക്കണം. പരാധീനം, അന്യത്തിനധീനമായ പ്രകാശം. ഇൻഡിപെൻഡൻസ് അതല്ല, ഇത് അപരാധീനം, അന്യത്തിനധീനമല്ലാത്ത. നമുക്ക് ഇൻഡിപെൻഡന്റ് ഇൻഡിപെൻഡന്റ് എന്നും പറയാം. പരാധീനത്തിനെയും അപരാധീനത്തിനെയും ഇൻഡിപെൻഡന്റും ഡിപെൻഡന്റിനെയും ദ്വൈതത്തിൽ അത് പറയാൻ പറ്റില്ല. പരാധീനം എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നുണ്ടല്ലേ. പരാധീനം പരാധീനം മറ്റൊന്നിനെ ആശ്രയിക്കാതിരിക്കുന്നു. അതിനെ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സെൽഫ് എഫൾജൻസ് എന്ന് പറയുന്നു. സെൽഫ്ജൻസ് എന്ന അറിവിനെ കുറിച്ച് പറഞ്ഞാൽ അപരാധീന പ്രകാശം. പ്രകാശിപ്പിക്കുന്നതല്ലേ ദിവ്യ ധാതുവായിട്ട് അതിന് ബന്ധമൊന്നും ഇല്ലേ? ദേവാന്നൊക്കെ പേര് വരുന്നു. അല്ല, ഓ ദേവാത്മാനന്റെ ദിവ് ക്രീഡ വിജിഗീഷ വ്യവഹാര ദ്യൂതി സ്തുതി മോദ കാന്തി ഗതി ഇത്രയും അർത്ഥമുണ്ട്. മനസ്സിലായോ? അതിന് നേരിട്ട് അറിവെന്നുള്ള ഒരർത്ഥം വരുന്നില്ല. അത് ഈ സ്വയം പ്രകാശത്തിന്, അദ്വൈതത്തിൽ പറയുന്ന സ്വയം പ്രകാശത്തിന് സെൽഫ്. പിന്നെ വേണമെങ്കിൽ ഞാൻ അങ്ങനെ ഒരർത്ഥം പറയാം. വ്യവഹാരം എന്ന് വെച്ചാൽ കളി. അപ്പൊ ദ്വീപം എന്ന് വെച്ചാൽ കളിച്ചു കിടക്കുന്നു. ദ്യൂതി എന്ന് വെച്ചാൽ ശോഭിക്കുന്നവൻ, കാണാൻ നല്ല ഭംഗിയൊക്കെ. അത് വേണമെങ്കിൽ പറയാം. പിന്നെ വ്യവഹാര ക്രീഡ കളിക്കുന്നവൻ, വ്യവഹാരം വ്യവഹരിക്കുന്നു. ദ്വിതി കാന്തി എന്ന് വെച്ചാൽ ഇച്ഛ. പിന്നെ അതിൽ അവസാനം എന്ന് പറയുന്നുണ്ട് ഗതി. ഗതി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നേരിട്ടല്ല, വളഞ്ഞ രീതിയിൽ അറിവെന്നുള്ള അർത്ഥമാണ്. ഗത്യർത്ഥാന ജ്ഞാനാർത്ഥത്വം എന്നുള്ള നിയമം അനുസരിച്ച് നേരിട്ടൊരർത്ഥം. ഇത് വേറെ, ഇത് അദ്വൈതികൾ അങ്ങനെ പറയുന്നു. എന്താണ് സ്വയം പ്രകാശം, അതാണ് പറയുന്നത്. അതാണ് അപ്പോ അതുകൊണ്ട് എന്താണ് പറയുന്നത്? ബ്രഹ്മം സ്വയം പ്രകാശം എന്ന് പറയുന്നോണ്ട് ഉദ്ദേശിക്കുന്നത് അത് ജഡമല്ല, മറ്റേതെങ്കിലും. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇത് പറഞ്ഞത്. സൂര്യനെ പ്രകാശിപ്പിക്കുന്ന എന്താണ്? അതിന് നമ്മുടെ കണ്ണ് വേണം, റെറ്റിന വേണം, നമ്മുടെ ബ്രെയിൻ വേണം, സൂര്യന്റെ തന്നെ പ്രകാശം വേണം. അതേസമയം അറിവ് ഉള്ളിലിരിക്കുന്നതിന് അറിയിക്കുന്നതിന് വേറെ അറിവിന്റെ ആവശ്യമില്ല. അതാണ് സ്വയം പ്രകാശം എന്ന് പറയുന്നത്. അതാണ്. അതങ്ങനെയാണെങ്കിലും അപരാധീന സ്വയം ബ്രഹ്മ അപരാധീന പ്രകാശോവി എന്താണ് പ്രതിഭാൻ എന്ന് പറയുന്നു. അത് എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും അത് പ്രകാശിച്ചുകൊണ്ടിരിക്കും. എന്നുവെച്ചാൽ എപ്പോഴും അറിവായി നമ്മുടെ ഉള്ളിയിരിക്കുകയാണ്. ബ്രഹ്മത്തിനെ കുറിച്ച് ശങ്കരാചാര്യർ പറയുന്നതാണ്, ഗുരു ഇത് തന്നെ പറയുന്ന എന്താണ്, അത് അറിവായി ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കും. അപ്പോ ഈ അറിവ് എന്നുള്ള ഗുരുവല്ലോ സംസ്കൃതത്തിലെ ജ്ഞാനം, ജ്ഞാനം എന്നുള്ളതിന് ഗുരു മലയാളത്തിൽ അറിവ്, സിമ്പിളായി. പിന്നെ തമിഴിലുണ്ട്, അറിവ് തമിഴിലുണ്ട്, മലയാളത്തിലും അറിവുണ്ട്. അപ്പൊ ഈ ബ്രഹ്മത്വം എന്ന് പറയുന്ന അറിവാണെന്നാണ്. ബ്രഹ്മത്തിന് അറിവ് എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്, നമ്മുടെ ഉള്ളിൽ അറിവുണ്ടല്ലോ. ഈ സ്വയം പ്രകാശത്തിന് ലെവലിലുള്ള എക്സ്പ്ലനേഷൻ, അങ്ങനെ തനിയെ പ്രകാശം കാണുന്ന അവസ്ഥ ഉണ്ടോ? ചോദ്യം എനിക്ക് വ്യക്തമാണ്. അതായത് ഈ ബ്രെയിനിന്റെ സ്വയം പ്രകാശം കാണുന്നു പറയുന്നു, ഈ സ്വയം പ്രകാശത്തിന് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ സയന്റിഫിക് ആയിട്ടുണ്ടോ? എനിക്ക് ചോദ്യമേ മനസ്സിലായില്ല. സ്വയം പ്രകാശം എന്ന് പറയുന്നത് ബ്രെയിനിനെ അല്ല, ഇവിടെ സ്വയം പ്രകാശം എന്ന് പറയുന്നത് അറിവിനെയാണ്. അറിവിനെ അറിയാൻ വേറൊരു അറിവിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് അറിവിനെ എന്ത് പറയുന്നു? സ്വയം പ്രകാശം എന്ന് പറയുന്നു. അത് ബ്രെയിനുമായി ബന്ധപ്പെടുത്തി എന്താ ചോദിച്ചത്? ചോദ്യം എനിക്ക് മനസ്സിലായില്ല. അവരെല്ലാരും പറയുന്നത് എന്താണ്? ബ്രെയിനിന്റെ കെമിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ പ്രോസസ് ആണ് അറിവ്. മനസ്സിലാക്കിയെടുത്തോളാം ഇന്നത്തെ അറിവ് വെച്ച്, മനസ്സിലായോ? സയന്റിഫിക് നോളജ് എന്ന് പറയുന്ന അതാണ്, ബ്രെയിനിന്റെ കെമിക്കലും ഇലക്ട്രിക്കലുമായിട്ടുള്ള പ്രോസസ്സിലൂടെ ഉണ്ടാകുന്ന ഒന്നാണ് അറിവെന്നാണ് സയന്റിഫിക് നോളജ്. അതിന് ഇവരെല്ലാം പറയുന്നത് ഇപ്പൊ ഈ പുസ്തകത്തിൽ മസ്തിഷ്കം കഥ പറയുന്നു, ഇതിലൊക്കെ ഈ കാര്യം തന്നെ പറയുന്നു. പക്ഷെ അതിലവരൊന്ന് കൂടുതലായി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പറയുമ്പോഴും ഈ ബ്രെയിൻ നടക്കുന്ന ആ പ്രോസസ്സുകൾ, എന്തിന് അറിവുണ്ടാകുന്നതിനുള്ള പ്രോസസ്സുകൾ എന്ന് പറയുന്ന അതിനെ കുറിച്ച് മനുഷ്യനിന്ന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ല. അതുകൊണ്ട് അതിനൊന്നുകൂടി പരിഷ്കരിച്ച് പറയണമെങ്കിൽ എന്താണ്, നമ്മുടെ അറിവും നമ്മുടെ ബ്രെയിനും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഇത്രയും അവർ പറയുന്നു. നമ്മുടെ അറിവും ബ്രെയിനും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രെയിനിന്റെ പല ഭാഗങ്ങൾ കൂടി ചേർന്നും ചിലപ്പം ചില പ്രത്യേക ഭാഗങ്ങൾ ചേർന്നും നമുക്ക് അറിവുണ്ടാകുന്നിടത്ത് ബ്രെയിനിന് ഏതെങ്കിലും ഭാഗങ്ങളിലെ ഡാമേജ് വന്നു കഴിഞ്ഞാൽ അറിവിൽ പല അത്ഭുതങ്ങളും സംഭവിക്കും, പലതരത്തിലുള്ള അറിവിലെ തിരിച്ചു മറിച്ചിലുകളെല്ലാം സംഭവിക്കും. അതുകൊണ്ട് ആണ് തീർത്തും പറയുന്നത് നമ്മുടെ അറിവിന് ബ്രെയിനുമായിട്ടൊരു ബന്ധമുണ്ട്. പക്ഷെ കൃത്യമായിട്ട് ഇന്ന ഇന്ന പ്രോസസ്സിലൂടെ ബ്രെയിൻ അറിവിനെ സൃഷ്ടിക്കുന്നു എന്നുള്ള അറിവ് ഇന്ന് സയൻസിനില്ല. പക്ഷെ ഇന്ന് സയൻസിന് ഉറപ്പിച്ചു പറയുന്ന കാര്യം അതിന് ബ്രെയിനുമായിട്ടൊരു സംബന്ധമുണ്ട്. ആ പ്രോസസ് കൃത്യമായി എന്താണ് സയൻസിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണോ അതിന്റെ ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞ വിനയം. അറിയാൻ വയ്യാത്ത കാര്യം അറിയില്ല എന്ന് പറയും, അറിയാമെന്നുള്ള കാര്യം അറിയുമെന്ന് പറയും. അറിയാൻ വയ്യാത്ത കാര്യങ്ങളും അറിയുമെന്ന് പറയത്തില്ല. അതാരാ പറയുന്നത്? ജ്ഞാനികൾ. അറിയാൻ വയ്യാത്ത കാര്യങ്ങളും എന്ന് പറയും, ഞങ്ങൾക്ക് അറിയാമെന്ന് പറയും. സയൻസ് അത് ഒരിക്കലും പറയും ഇത്രേ അറിയാം. എങ്ങനെ സയൻസിന് അപ്രാപ്യമായ ഒരു വസ്തുവാണ് എന്ന് പറയുന്നില്ല. സയൻസിന് അപ്രാപ്യമായ ഒന്നെന്ന് അറിവെന്ന് പറയുന്നില്ല. എന്താണോ സയൻസിന് സയൻസിന് അറിവിനെ കുറിച്ചുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള നോളജ് ഉണ്ട്. സയൻസിന്റെ രീതി അതാണ്. സയൻസ് ഒന്നിനെ സംബന്ധിച്ചും അൺലിമിറ്റഡ് ആയിട്ടുള്ള നോളജ് ഉണ്ടെന്നും അവകാശപ്പെടുന്നുണ്ട് ഒരു കാര്യത്തെ സംബന്ധിച്ച്. അത് അറിവിനെ സംബന്ധിച്ചൊന്നുകൂടെയല്ല, ഒരു കാര്യത്തെ സംബന്ധിച്ചും എന്താണ് എല്ലാം അറിഞ്ഞു. അങ്ങനെ ഒരു അവകാശവാദം സയൻസിലില്ല. എല്ലാത്തിനും കൊണ്ടും ലിമിറ്റഡ് ആയിട്ടുള്ള അറിവേ ഉള്ളൂ. അത് ഇപ്പോ അതിന്റെ അറിവ് ഇത്രയുമാണെന്നേ പറയൂ. ഇത് പൂർണമായ അറിവ് നിങ്ങൾ പാടാറില്ലേ, പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണ, അത് സയൻസിലില്ല. അത് തത്വചിന്തയിലാണ്, തത്വചിന്തയുടെ വഴിയിലാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ സയൻസിന്റെ വഴിയിൽ പൂർണ്ണമില്ല, പൂർണ്ണമത പൂർണ്ണമിതം ഇല്ല. അത് ഇത്രയും അറിഞ്ഞു, ഇനി ഇത്രയും അറിയാനുണ്ട്, അങ്ങനെ പറയത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഈ തത്വചിന്തയില് ദർശനങ്ങളിലാണെന്ത് അറിവിന്റെ പൂർണ്ണത അവര് അവകാശപ്പെടുന്നു. ഞങ്ങൾ പൂർണ്ണമായി അറിഞ്ഞിരിക്കുന്നു എന്നാണ്. ഇനി അറിയാനൊന്നും ബാക്കി വയ്ക്കാത്ത രീതിയിൽ അറിഞ്ഞിരിക്കുന്നു. സയൻസിന്റെ നിലപാട് അവർക്കങ്ങനെ പറയാനുള്ള അവകാശമുണ്ട്. തത്വചിന്തയ്ക്ക് അങ്ങനെ പറയാം, സയൻസുകാർക്ക് ഇങ്ങനെയും പറയാം എന്നെ അതിനെ കുറിച്ച് പറയാൻ പറ്റും. ഇത് രണ്ടും തമ്മില് എന്താണ് ഏറ്റുമുട്ടേണ്ട ആവശ്യമില്ല. സയൻസും തത്വചിന്തയും തമ്മിൽ ഏറ്റുമുട്ടിയിട്ട് എന്താണ് ജയിക്കുകയും തോക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. സയൻസിന്റെ കാഴ്ചപ്പാടാണ് അത്, തത്വചിന്തയുടെ കാഴ്ചപ്പാട്. പിന്നെ നിങ്ങൾ ഏതിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതനുസരിച്ചാണ്. നിങ്ങൾക്ക് തത്വചിന്തയോടാണ് ഇഷ്ടമെങ്കിൽ അത് സ്വീകരിക്കുക, അല്ല സയൻസിനോടാണ് താല്പര്യമെങ്കിൽ അത് സ്വീകരിക്കുക. അപ്പോൾ രണ്ടിന്റെയും തമ്മിൽ കൂട്ടിമുട്ടിച്ച് അടിയുണ്ടാക്കേണ്ട കാര്യം ഇല്ല. രണ്ട് ലെയറിലാണ് മനസ്സിലായോ? അപ്പോ തത്വചിന്തയുടെ കാഴ്ചപ്പാട് ഇതാണ്, സയൻസിന്റെ കാഴ്ചപ്പാട്. തത്വചിന്തയാണ് ഈ പറയുന്ന മുഴുവൻ എന്താണ് അപരാധീന പ്രകാശമായിരിക്കുന്നു, സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് അവിടെയാണ് പ്രശ്നം. അറിവിങ്ങനെ സ്വയം അറിവിനെ വേറൊരാളും അറിയിക്കേണ്ട കാര്യമില്ല, നമ്മുടെ ഉള്ളിൽ അത് അറിവായി തന്നെ ഇരിക്കുന്നു, സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് സയൻസിനും യാതൊരു വിയോജിപ്പുമില്ല. തത്വചിന്തയോട് തന്നെ സയൻസ് വഹിക്കുന്നു. പിന്നെ സയൻസ് വിയോജിക്കുന്ന എവിടെയാണ്? എവിടെയാണ് ഇതുവരെ പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. എവിടെയാണ് വിയോജിക്കുന്നത്? അങ്ങനെ അത് ബ്രഹ്മമാണെന്ന് പറയും. മനസ്സിലായി? അറിവാണ് ബ്രഹ്മം എന്ന് പറയുമ്പോൾ അവിടെ ചോദ്യം ചെയ്യും, അപ്പോ ഈ ബ്രഹ്മം എന്താ സാധനം എന്ന് ചോദിക്കും. അറിവാണ് ബ്രഹ്മം എന്ന് പറയുമ്പോൾ ചോദിക്കും, അപ്പൊ ഈ ബ്രഹ്മം എന്താണ് എന്ന് ചോദിക്കും. അപ്പൊ അദ്വൈതികൾ എന്ത് പറയും? എന്താണ് അടുത്തിപ്പൊ പറയാ? നിത്യ ശുദ്ധ ബുദ്ധ മുക്തം ഭാഷകാരൻ തന്നെ പറയും. അങ്ങനെ പറയുമ്പം സയൻസ് എന്ത് പറയും? അങ്ങനെയാണ് ഒരു സാധനം അല്ല അറിവ്. അറിവിനെ ഞങ്ങൾ അംഗീകരിക്കാം, നിങ്ങളെ ബ്രഹ്മെന്ന് വിളിച്ചാലും ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ നിത്യശുദ്ധ ബുദ്ധ മുക്തം എന്ന് പറഞ്ഞാൽ സയൻസ് അത് അംഗീകരിക്കില്ല. അവിടെയുള്ളൂ സയൻസ് പറയാൻ നിത്യമല്ല, അനിത്യമാണ് ഇന്ന് ബാക്കിയൊന്നും അല്ലാതെ ഇന്ന് സയൻസ് പറയും. അല്ല രണ്ടിനും തമ്മില് വേറെ വിലയില്ല. അപ്പൊ നമ്മളിപ്പോ പഠിക്കുന്നത് എന്താണ്? നിത്യശുദ്ധ അറിവ് നിത്യമാണ്. അപ്പൊ നിത്യമായ അറിവെന്ന് എങ്ങനെ പറയും? നമ്മുടെ അറിവ് നശിച്ചു പോവുകയല്ലേ? പിന്നെ ഈ അദ്വൈതികൾ എങ്ങനെ അറിവിനെ നിത്യം എന്ന് പറയും? എങ്ങനെ പറയുന്നു? സയൻസ് പറയുന്ന അറിവ് നശിച്ചു പോകുന്നതാണ് ഉണ്ടാവുന്നതാണ്, എപ്പോഴും നശിച്ചുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അദ്വൈതികൾ പറയുന്നു ആ അറിവ് നിത്യമാണെന്ന് എങ്ങനെ അവർക്ക് പറയാൻ പറ്റും? അതേന്ന് തത്വത്തിന് എങ്ങനെ പറയാൻ പറ്റും നിത്യം? അവര് പറയുന്നത് അറിവ് നിത്യം എന്ന് പറഞ്ഞാൽ എന്റെ ഉള്ളിൽ അറിവുണ്ട്. ഇപ്പൊ ഈ അറിവ് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു, ഞാൻ മരിച്ചു കഴിഞ്ഞാലും ഈ അറിവുണ്ട്. എന്റെ ഉള്ളിൽ ഇപ്പൊ ഇരിക്കുന്ന അറിവ് തന്നെ. പിന്നെ ഇത് ഉണ്ടായി നശിക്കുന്നില്ല. അപ്പോ ഉണ്ടായി നശിക്കുന്നു എന്ന് എനിക്കിപ്പോ ഒരു അനുഭവം ഉണ്ടല്ലോ. ഇപ്പൊ പുസ്തകത്തിന്റെ അറിവുണ്ടായി, മേശയുടെ അറിവുണ്ടായി, അപ്പൊ അറിവ് മാറി മാറി വരെയല്ലേ വരുന്നു. അങ്ങനെ മാറി മാറി വരുന്നു എന്ന് അനുഭവം ഉണ്ടെങ്കിലും അത് നശിക്കാത്ത അറിവാണ്. കാലാതീതമായ സ്ഫുരണം അറിവ്. കാലാതീതം എന്ന് വെച്ചാൽ ജനിക്കുന്നതിന് മുമ്പും മരിച്ചതിന് ശേഷവും ഈ അറിവ് നിലനിൽക്കുന്ന ഇതാണ് തത്വചിന്തയുടെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് അതിനെ ബ്രഹ്മമെന്ന് വിളിക്കുന്നത്. ഇത് തത്വചിന്തയുടെ കാഴ്ചപ്പാടാണ്. സയൻസ് ഇതിനോട് യോജിക്കുന്നില്ല. അപ്പൊ സയൻസിന് അറിവിനെ കുറിച്ച് ധാരണയില്ലെന്നല്ല, അത് പറയുന്നത് ഞങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള നോളജ് ആണ്. ആ ലിമിറ്റഡ് നോളജ് നോക്കുമ്പോൾ ഇത് നശിച്ചു പോകുന്നതാണ്. അദ്വൈതി പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് അറിവിനെ കുറിച്ച് പൂർണമായ അറിവുണ്ട്. ബ്രഹ്മാകാര വൃത്തിയൊക്കെ ഉണ്ടായവരാണ്. അപ്പൊ അത് ഒരിക്കലും നശിക്കാത്തതാണ്. ഇതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ പിന്നെ നമ്മൾക്ക് ഇങ്ങനെ അറിവുണ്ടായി നശിച്ചു എന്നൊക്കെ അനുഭവം ഉള്ള എന്തുകൊണ്ട്? അങ്ങനെ അനുഭവം ഉണ്ടല്ലോ. അറിവുണ്ടാവുന്നു നശിക്കും. നിത്യമാണെങ്കിൽ എന്താ ഇങ്ങനെ അനുഭവം ഉണ്ടാവുന്നത്? എന്താ കാരണം? ഇതാണ് ഇവിടെ പറഞ്ഞത്, അനുർവചനീയ അനാദി അവിദ്യാവശ. അനുവചനീയമായ അനാദിയായ അവിദ്യ കൊണ്ടാണ് നിങ്ങൾക്ക് അറിവ് നശിച്ചു പോകുന്നതെന്ന് തോന്നുന്നു. മനസിലായോ? വിദ്യാവശ ആണ് അവിദ്യ കൊണ്ട്. അറിവിനെ അറിയുന്ന സമയത്ത് ഈ പ്രപഞ്ചം ഒന്നും എല്ലാം ശൂന്യമായിട്ട് ഉള്ള അവസ്ഥയിലിരിക്കുന്നു എന്നുണ്ടായിരിക്കാം. ശൂന്യമായിട്ടുള്ള അവസ്ഥയിലാണ് ഈ അറിവിനെ അറിയുമ്പോ എല്ലാം പോയല്ലേ, മറ്റു ഈ അവിദ്യ നശിക്കല്ലേ. അറിവിനെ അദ്വൈതികൾ പറയുന്നതനുസരിച്ച് അറിവിനെ അറിയുമ്പോ ഒരാൾ അറിവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അറിവ് മാത്രം ഇരിക്കും. അറിവ് മാത്രമേ ഉണ്ടായിരിക്കും, വേറെ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. കാലം ദേശം യാതൊന്നുമില്ല, അവിടെ കേവലം അറിവ് മാത്രമായിരിക്കും. മനസ്സിലായോ? കേവല അറിവ് മാത്രം. അപ്പൊ സയൻസ് എന്ത് പറയും? ഇതൊന്നും ഒരു വലിയ കാര്യമൊന്നുമില്ല. എന്തുകൊണ്ട്? നമുക്ക് കാലവും ദേശവും ഒന്നും ഇല്ലാതെ അതിന്റെ അനുഭവം ഉണ്ടായിരിക്കണമെങ്കിൽ ഉറങ്ങിയാൽ മതി. നല്ല ഉറക്കം, നല്ല ഉറക്കത്തിൽ കാലബോധമുണ്ടോ? ദേശബോധമുണ്ടോ? പിന്നെ അത് മതിയല്ലോ, പ്രത്യേകിച്ച് അനുഭവം എന്തിനാ എന്നാണ് സയൻസിന്റെ നിലപാട്. സയൻസ് പറയുന്ന എന്താണ്? സുഷുപ്തിയിൽ എക്സിസ്റ്റൻസ് ഉണ്ട്, പക്ഷെ എന്തില്ല, ബോധം ഇല്ല, പെർസെപ്ഷൻ അതില്ല. അപ്പൊ പെർസെപ്ഷൻ ഇല്ലെങ്കിൽ അവിടെ കാലത്തെയും ദേശത്തെയും ഒന്നും അറിയുന്നില്ല. അപ്പോ അറിവ് അവിടെ ഇല്ലാതാകുന്നു എന്നാണ് പറയുന്നത്. എന്നാ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഇപ്പോഴത്തെ അറിവേ ഇല്ലാതെയുള്ളൂ. ബ്രെയിൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, എന്തോരും ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ അവിടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഇനി ഒരാൾ പറയണേ, ഞാൻ സമാധിയിൽ പോയി, മനസ്സിലായോ, സമാധിയെ സയൻസ് അംഗീകരിക്കുന്നുണ്ട്, സയൻസ് തന്നെ നിഷേധിക്കുന്നില്ല. കാരണം ബ്രെയിൻ സ്റ്റഡിയൊക്കെ, സമാധി ഇരിക്കുന്ന പോലെ ബ്രെയിൻ സ്റ്റഡിയൊക്കെ നടക്കുമ്പോൾ ഉറക്കം പോലെ തന്നെ അവിടെ എന്താണ് അയാളുടെ മനസ്സ് സുഷുപ്തിയിൽ എങ്ങനെയാണോ പ്രവർത്തിക്കാതിരിക്കുന്നത് അതുപോലെ പ്രവർത്തിക്കാതിരിക്കുന്നു സമാധിയിൽ. സമാധി ഇപ്പോ അംഗീകരിക്കാത്ത ഒരു കാര്യമാണ്. അങ്ങനെ പ്രവർത്തിക്കാതിരിക്കുമ്പോൾ കാലവും ദേശവും ഒന്നും ഇല്ലാതാകുന്നില്ല, മറിച്ച് എന്താ സംഭവിക്കുന്നത്? കാലവും ദേശവും ഒന്നും അയാൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. മനസ്സിലായോ? കാലവും ദേശവും നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും കാലവും ദേശവും ആരോ ഓഫ് ടൈം അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിയണമെന്നൊന്നുമില്ല, അറിഞ്ഞില്ലെങ്കിലും ആരോ ഓഫ് ടൈം. അത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, കാലം ഇങ്ങനെ ഒരു ഒഴുക്കായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തന്നെ അറിയണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാലത്തെ കുറിച്ച് ബോധമുണ്ടോ? ഇല്ല. അതിന് കൂടുതൽ സമാധിയൊന്നും വേണ്ട. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചിരുന്നതിന് കാലത്തെ കുറിച്ച് ബോധം ഉണ്ടാവത്തില്ല. അപ്പൊ കാലബോധം ഇല്ല എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം കാലം ഇല്ലെന്നല്ല. ദേശബോധം ഇല്ലെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ദേശബോധം നമ്മളറിഞ്ഞില്ല. അത് ഉറക്കത്തിൽ സംഭവിക്കും, നമ്മളെവിടെയെങ്കിലും ശ്രദ്ധിക്കുമ്പോൾ സംഭവിക്കും, സമാധി സംഭവിക്കും. അതൊക്കെ വ്യത്യസ്തമായ ബ്രെയിൻ സ്റ്റേറ്റ് എന്നാണ് ആര് പറയുന്നത്? ആ എന്നാണ് സയൻസ് പറയുന്നത്, ന്യൂറോ സയൻസ് പറയുന്നത്. സമാധി അംഗീകരിക്കുന്നുണ്ട്, സമാധിയെ സയൻസ് അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അതിനെങ്ങനെ അംഗീകരിക്കുന്നു? ബ്രെയിൻ സ്റ്റേറ്റ്, ബ്രെയിനിന്റെ ഒരവസ്ഥ, ഒരവസ്ഥ ബ്രെയിനിന്റെ ആ ഫങ്ഷൻസ്, അതിൽ വരുന്ന വ്യത്യാസം എന്നാണ് പറയുന്നത്. അപ്പോ അതുകൊണ്ടാണ് പറയുന്നത് സയൻസും ഈ ഫിലോസഫിയും തമ്മിൽ ഏറ്റുമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പറയുന്നൊക്കെ സയൻസ് അംഗീകരിക്കുന്നുണ്ട്, അതിന്റെ ഇന്റർപ്രിട്ടേഷനിലുള്ള വ്യത്യാസം, എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനുള്ള വ്യത്യാസമേ ഉള്ളൂ. ഒരേ ഒരു കാര്യത്തെ തന്നെ നമ്മുടെ ഫിലോസഫി എങ്ങനെയാണോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, സയൻസ് എങ്ങനെയാണോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, മനസ്സിലാക്കിയ പ്രശ്നം തീർന്നു, തമ്മിലൊരു വിരോധമില്ല. രണ്ടിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ ഫിലോസഫിക്ക് അതിന്റേതായ എക്സ്പ്ലനേഷൻ, സയൻസ് ഫിലോസഫിക്ക് മിസ്സാവുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്? ബ്രെയിൻ. അതാണ് ഫിലോസഫിക്ക് ബ്രെയിൻ മിസ്സാവും, ആ ഒരു വ്യത്യാസമുണ്ട്. ഓക്കെ. ഓ